ശ്രീമുഖീ വാത്സല്യാമൃതവർഷിണീ ശ്രീമധുരം സങ്കീർത്തനായാതിനീ ശ്യാമാംഗീം വദസുപ്രസൂക്തിം അമൃതാനന്ദാത്മികാം ഈശ്വരീം വാക്യകാരം വരക്ഷിം ഭാഷ്യകാരം പതഞ്ജലി പാണിനീ സൂത്രകാരം ച പ്രണതോസ്മി മുനിസ്ത്രയം. നാലർത്ഥങ്ങളുടെ സമാഹാരം, നാലർത്ഥങ്ങളാണ് ഈ പ്രകരണത്തിൽ പറയുന്നത്. നാലർത്ഥങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ചാതുരർത്ഥികം എന്ന് പറഞ്ഞു. ആ നാലർത്ഥങ്ങളും അതിനെ സംബന്ധിച്ചുള്ള പ്രക്രിയയും അതിവിടെ പറയുന്നു. അത് ക്രമമായി പറയുന്നു. മുമ്പും ഒരുപാട് അർത്ഥം പറഞ്ഞല്ലോ. എന്നാലിവിടെ 67, 68, 69, 70 അഷ്ടാധ്യായിയിലെ ക്രമമായിട്ട് നാലർത്ഥം പറഞ്ഞിട്ട് അതിനുവേണ്ടുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ട് ഇതിന് ചാതുരർത്ഥിക പ്രകരണമെന്ന് പേര് വന്നു. തദസ്മിനസ്തീതി ദേശേ തന്നാമിനി ഉദുംബരാഹ സന്ധ്യസ്മിൻ ദേശേ ഔദുംബരോ ദേശഃ തേന നിർവൃത്തം കുശാംബേന നിർവൃത്താ നഗരി കോശാംബി തസ്യ നിവാസഃ ശിബീനാം നിവാസോ ദേശ ശൈബഃ അദൂര ഭവസ്ഥ അദൂരഭവം നഗരം വൈദിശം. അതാണ് നാലർത്ഥങ്ങൾ. ഈ നാലർത്ഥങ്ങളെ ഇവിടെ ചർച്ച ചെയ്യുന്നു. ഒന്നെന്താണ് ഇത്? ഇതെല്ലാം ദേശ നഗര സ്ഥലങ്ങളെ കുറിച്ചാണ്. സ്ഥലവാചക ശബ്ദങ്ങളാണ് ഇതിലെല്ലാം സിദ്ധിക്കുന്നത്. അത് ഇതിൻ്റെ ഒരു നാലർത്ഥത്തിൽ അത് തന്നെ. ഇതെല്ലാം സ്ഥലനാമങ്ങൾ. അത് ജനപദമാകാം, അല്ലെങ്കിൽ ഗ്രാമമാകാം, നഗരമാകാം, എല്ലാം ആകാം. ദേശം സ്ഥലം, ഡിസ്ട്രിക്ട്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, വാർഡ്, എല്ലാം വരാം. രാജ്യം കൺട്രി, എല്ലാം വരാം. തത് അസ്മിൻ അസ്ഥി പറയുന്നു. ഇവ ഇവിടെ ഉണ്ട്. എന്നുള്ള അർത്ഥത്തിൽ തന്നാമിന് ദേശേ ഏതുണ്ടെന്നാണോ പറയുന്നത്, അതിനെക്കുറിച്ച് ആ ശബ്ദം തന്നെ പേരായിരിക്കുന്ന ദേശത്തെ കുറിച്ച് പറയാൻ വേണ്ടി. തദസ്മിൻ ഇതുണ്ട് പറയുന്നു. ഉദുംബരാഹ സന്ധ്യസ്മിൻ, ഇവിടെ ഉദുംബര വൃക്ഷങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് ഒരുപാട് ഉദുംബര വൃക്ഷങ്ങളുണ്ട്. ഉദുംബരം എന്ന് പറഞ്ഞാൽ അറിയാണ്ട് എന്താണ് കേട്ടില്ല. ഉദുംബരം എന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ലേ? ഔദുംബരത്തിനുള്ളിൽ ആല എന്തോ കഥ. അത്തി ഇത്തി ആല് അരസ്. ഇതിനെന്തു പറയുന്നു? ഉദുംബര നാൽപ്പാമരപ്പട്ട എന്ന് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ പട്ട നാല് മരങ്ങൾ വലിയ ഔഷധമുള്ളതാണ്. തമിഴ്നാട്ടിലെ റോഡ് സൈഡിൽ ധാരാളം നിൽപ്പുണ്ട്. മരങ്ങൾ, അതിൻ്റെ കാ അത് പഴുത്ത് കഴിഞ്ഞാൽ കാക്കകളുടെ ആഘോഷമാണ്. ആലിൻ്റെതുപോലെ തന്നെ ചെറിയ വ്യത്യാസം, അതിൻ്റെ അകത്ത് പുഴുവാണ് പഴുത്ത് കഴിഞ്ഞാൽ. ഫിഗ് എന്ന് പറയുന്നു, മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. അത്തി, അത്തി നാട്ടില്, നമ്മുടെ നാട്ടിലെ അത്തിപ്പഴം ചെറുതാണ്, മാർക്കറ്റിൽ കിട്ടുന്ന വലിയ പഴം കിട്ടുന്നു. അതാണ് ഉദുംബരം. ഹിന്ദിയിൽ ഗൂളർ എന്ന് പറയും, ഗൂളർ കാപ്പയം അല്ലേ, ഗൂളർ എന്ന് പറയും. വടക്കേന്ത്യയിലും ധാരാളമുണ്ട് ഈ മരം, അതുകൊണ്ടാണ് അവിടെ പേരിൽ തിരുമലി പ്രശസ്തി വന്നു. ഉദുംബരഹ സന്ധി അസ്മിൻ ദേശി, ഈ സ്ഥലത്ത് ഉദുംബരമുണ്ട്. നിജത്തത് അസ്മിൻ അസ്തി, ഇത് ഈ സ്ഥലം, ഈ സാധനം ഇവിടെ ഉണ്ട്. പത്തത് പ്രഥമാന്തമാണ്, ഉദുംബരവൃക്ഷം ഇവിടെ ഉണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു സ്ഥലത്തിന്റെ പേരാണ് ഔദുംബരം. അപ്പൊ ഔദുംബരം എന്നുള്ള പേരെങ്ങനെ ആ സ്ഥലത്ത് കിട്ടി? ഉദുംബരവൃക്ഷം ഉള്ളതുകൊണ്ട്, ഇത്രയേ ഉള്ളൂ കാര്യം. ഉദുംബരവൃക്ഷം ഉള്ളതുകൊണ്ട് ഔദുംബരം എന്ന പേര് കിട്ടി. അത് നമ്മുടെ ഇവിടെ ഈ നാട്ടിലും ധാരാളം ഉണ്ട്. ആഞ്ഞലി മൂട്, പുന്നമൂട് എന്നൊക്കെ പറയാറുണ്ട്, ഒരു സ്ഥലത്തിന്റെ പേരാണ്. താന്നി മൂട്, പഴയകാലത്ത് അവിടെ ഓരോ വൃക്ഷങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. കൊച്ചാലും മൂട്. അപ്പോൾ മരം അവിടെ നിന്നതുകൊണ്ട് ആ സ്ഥലത്തിന് പേര് വരുന്നു. പിന്നീട് മരം പോയാൽ പേര് പോകത്തില്ല. ഇപ്പൊ അവിടെയൊക്കെ ഫ്ലാറ്റ് ആയിരിക്കും, പക്ഷെ പേരത് തന്നെ. കാവ് വെച്ച് പറഞ്ഞ പേര് എന്താണ്? വള്ളിക്കാവ് എന്ന് പറയുന്നത് കാവ് ഉള്ളത് കൊണ്ട്. അല്ല, വൃക്ഷത്തിന്റെ പേരിൽ സ്ഥലം അറിയപ്പെടുന്നു. ഔദുംബരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ്. എങ്ങനെ വന്നു? ഉദുംബര വൃക്ഷം ഉള്ളത്, ഇത്രയേ ഉള്ളൂ. അപ്പൊ അതിന്റെ വിത്പത്തിക്ക് വേണ്ടി പാണിനി ഒരു സൂത്രമുണ്ട്, തദസ്മിൻ അസ്ഥി ദേശീയ തന്നാമിനി ദേശീയ, ആ വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ദേശം. ഉദുംബരാഹ സന്ധി അസ്മിൻ ദേശീയ, ഈ സ്ഥലത്ത് ഉദുംബരങ്ങൾ ധാരാളമുണ്ട്. ഉദുംബര ശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു? പ്രത്യേകിച്ച് പ്രത്യേകം വിധിച്ചിട്ടില്ലാത്തതുകൊണ്ട് പ്രാഗ്ദിവീതിയോ അണ്ണു വന്നു, ഉദുംബര അണ്ണു വന്നു, ബാക്കിയെല്ലാം അലവ് വിഗ്രഹം മാത്രം അറിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഉദുംബര ജസ്? ഉദുംബര ജസ് അണ്ണ് നിത്തായുണ്ട്, ആദിവൃദ്ധി വന്നു, എസ് എ ജാകാരം ലോപിച്ചു, ഔദുംബര സ്ഥലത്തിന്റെ പേരായി. ഇത് ഏകവചനത്തിലും ദ്വിവചനത്തിലും ബഹുവചനത്തിലും പ്രയോഗിക്കും. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ദേശേ തന്നാമിനി, തന്നാമിനി ദേശേ, അതിന്റെ പേരിലുള്ള ദേശം എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ്? ഏകവചനത്തിൽ. അതുകൊണ്ട് ഇവിടെ ഏകവചനത്തിലും ദ്വിവചനത്തിലും ബഹുവചനത്തിലും ഉപയോഗിക്കാം. പൊതുവേ ദേശവാചക ശബ്ദങ്ങൾ ബഹുവചനത്തിലാണെങ്കിലും ഇത്തരം ശബ്ദങ്ങൾ മൂന്ന് വചനത്തിൽ ഉപയോഗിക്കാം. ബദരി എന്ന് മാത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബദരിയുള്ള സ്ഥലം. ബദരി നാഥൻ എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ദേവൻ ആണ് ബദരിനാഥൻ. ഉദുംബരഹ സന്ധി അസ്മിൻ ദേശീയ ഉദുംബര ദേശീയ. അപ്പോൾ ഒന്നാമത്തെ അർത്ഥം ചതുരാർത്ഥികത്തിൽ ആദ്യത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്താണ്? തേന നിർവൃത്തം, കുശാംബേന നിർവൃത്ത നഗരി കൗശാംബി. ദേശങ്ങളെന്ന് പറയുന്നത് അവിടെ ആരും ഉണ്ടാക്കിയില്ല, അതവിടെ ഉള്ളതാണ്, ഉണ്ടാക്കിയെടുക്കുന്നതല്ല. പക്ഷെ നഗരം അങ്ങനെയല്ല, നിർമ്മിക്കാം. അത് ഓരോരുത്തർ സൃഷ്ടിക്കുന്നു. കുശാംബൻ എന്ന് പറയുന്ന ഒരു രാജാവ് നിർമ്മിച്ച നഗരമാണെന്ത് കൗശാംബി. തേന എന്ന് ഒന്നുകൊണ്ട് ഇവിടെ അലൗകിക ഗ്രഹം എങ്ങനെയായിരിക്കും? കുശാംബട്ട അണ് തേന എന്ന് പറഞ്ഞു. കുശാംബൻ ഉണ്ടാക്കിയ നഗരി ഇതെന്താണ്? സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് എന്തോരും അണ്ണിന് മാത്രം നീ പോന്നിട്ട് എന്തോരും ആദിവൃത്തി വന്നിട്ട് കൗശാംബി നഗരി. അതാണ് പറയുന്നത്. ഇത് ജനപദവാചകമാകാം. ജനപദം ഗ്രാമാണാം സമൂഹ ജനപദ, ഗ്രാമങ്ങളെല്ലാം കൂടി ചേർത്ത് ജില്ല ആണ് ജനപദം. അല്ല ഗ്രാമമാകാം നഗരമാകാം അല്ലേ, എല്ലാം ആകാം. ഇന്നത്തെ അർബൻ വില്ലേജ് മുനിസിപ്പാലിറ്റി എല്ലാ തേന നിർവൃത്തം കുശാംബേന നിർവൃത്തമാക്കിയെന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുത്തത് തയ്യാറാക്കിയെടുത്തത് നഗരി കൗശാംബി. മൂന്നാമത്തെ ചാതുരാർത്ഥിക അർത്ഥമാണ് എന്ത്? തസ്യ നിവാസ, അവരുടെ നിവാസ സ്ഥാനം എന്നുള്ള ശിബീന നിവാസോ ദേശ ശൈബ. ശിബികളെന്ന് പറയുന്ന ഒരു വർഗം, അവരുടെ സ്ഥാനം, അവർ താമസിക്കുന്ന സ്ഥലം, അതിനെന്ത് പറയും? മലയാളികൾ താമസിക്കുന്നത് മലയാളത്തെ നാട്, തമിഴര് താമസിക്കുന്നത് തമിഴ്നാട്, തമിഴ്നാട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു വിഭാഗം ആൾക്കാർ അത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ പറയുന്നു. ഇത് ഒരു വർഗം ശിബികൾ. പഴയകാലത്ത് ഗോത്രങ്ങളായിട്ടാണല്ലോ മനുഷ്യർ ജീവിച്ചത്. അപ്പൊ ആ ശിബികൾ താമസിക്കുന്ന സ്ഥലമാണ് എന്ത്? തസ്യ നിവാസ. ഇവിടെ എങ്ങനെ ഒരു അനവഗ്രഹ വിഗ്രഹം? ഷഷ്ടി ശിബി ശിബി ആം അണ്ണ, ബാക്കിയെല്ലാം പഴയതുപോലെ ആദിവൃത്തി വരുന്നു, അകാരം ലഭിക്കുന്നു, ചെയ്യുന്നു. ഇനി ചാതുരാർത്ഥികത്തിൽ അവസാനത്തെ അർത്ഥമാണെന്ത്? അദൂര ഭവശ്ച. ഇപ്പോഴത്തെ ഏത് സ്ഥലമാണെന്ന് അറിയൂ? ശൈബം എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പോൾ എവിടെയാണെന്ന് അറിയൂ? ശൈബ. ഈ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ഓരോ ഊഹാഭവങ്ങൾ പറയുന്നുണ്ട്, ഒന്നും കൃത്യമല്ല. ഇതിന്റെ സമാനമുള്ള ചില പേരുകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ വെച്ചും കൊണ്ട് പറയുന്നുണ്ട്. ഇതിനെ കുറിച്ച് തന്നെ ഒരു ഹിന്ദിയിലൊരു പുസ്തകമുണ്ട്, ഭാരതത്തിലെ പുരാതന സ്ഥലനാമങ്ങൾ പാണിനീയ അനുസരിച്ച് എങ്ങനെയാണ് ഇന്നത്തതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് അങ്ങനെ പറയുന്നത്. പാണിനീയം പുരാണങ്ങളും മറ്റുമല്ല, പാണിനീയം വെച്ച് തന്നെ അതിൻ്റെ ചില ഇതൊക്കെ ഭൈമിയിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളെ കുറിച്ച് ചിലതൊക്കെ ഉണ്ട്, ഇപ്പോൾ വാരാണസി അങ്ങനെ തന്നെ ഉണ്ട്, പലതും മാറിപ്പോയി. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ മുസ്ലിം ആധിപത്യം വന്നപ്പോൾ അവര് പേരുകൾ മാറ്റി, അന്നത്തെ അന്ന് ഭരിച്ച രാജാക്കന്മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ പേരുകളാക്കി. നിസാമുദ്ദീൻ, ഹൈദരാബാദ് അങ്ങനെയൊക്കെ ഒരുപാട് പേരുകളങ്ങ് മാറ്റി, പഴയ പേരുകൾ. അവരുടെ ഭരണകാലത്താകുമ്പോൾ അവർക്ക് മാറ്റാമല്ലോ. അതുകൊണ്ടാണ് ഇപ്പം ഇലഹാബാദ് മാറ്റിയിട്ട് എന്താക്കി പ്രയാഗ എന്ന് പറയുന്നത് പഴയ പേരാണ്. അങ്ങനെയൊക്കെ ഇപ്പം മാറ്റുന്നുണ്ട്. അതിന് വേറെ മന്ത്രിസഭ വരുമ്പോൾ അവർ വീട്ടിൽ വീണ്ടും പഴയതാണ്. അത് ഞാൻ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, കുറേയൊക്കെ പഴയ പേരുകൾ ഇന്നും ഉണ്ട്. അദൂരഭവസ്യ വിദിശായഃ അദൂരഭവ നഗരം വൈദിശ. വിദിശ എന്ന് പറയുന്ന ഒരു നദിയുടെ പേരാണ്. അദൂരേ ഭവം, അദൂരം എന്ന് പറഞ്ഞാൽ സമീപം, എന്നാ പിന്നെ അത് പറഞ്ഞാ പോരെ. തൊട്ടടുത്തായിരിക്കില്ല, അധികം ദൂരത്തിലല്ലാതെ എന്ന് സാധാരണ പറയാറില്ലേ. അധികം ദൂരത്തിലല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അദൂരം എന്ന് പറയുന്നത്. അധികം ദൂരത്തിലല്ലാതെയുള്ള ഒരു നഗരം, അതിന്റെ പേരാണ് വൈദിശം. വൈദിശം ആയതുകൊണ്ട് നമസ്കാരം. കൗശാംബി ആയതുകൊണ്ട് നഗരി. രണ്ടും വരാം, നഗരമൊന്നും വരാം, നഗരി എന്നും വരാം. അനുഗ്രഹം എങ്ങനെ വരും? വിദിശ ഇവിടെ എന്തുകൊണ്ട് ഷഷ്ടി വന്നു? പഞ്ചമി. തസ്യ നിവാസ് വിദിശയുടെ ദൂരത്തിൽ അല്ലാതെയുള്ള നഗരം. അപ്പൊ ഈ പ്രകരണത്തിൽ ഈ നാലർത്ഥങ്ങളേ ഉള്ളൂ. എല്ലാം ഓരോരോ സ്ഥലങ്ങളെ കുറിച്ചായിരിക്കും. എന്നാൽ ഇതിൽ ചില ശബ്ദങ്ങൾ ശിഖാവല ശബ്ദം, പക്ഷെ അത് സ്ഥലമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ വരാൻ വഴിയില്ല. അതുകൊണ്ട് പൊതുവെ ഇതിനെയൊക്കെ സ്ഥലവാചകമായിട്ടാണ് അംഗീകരിച്ചത്. ജനപത്തെ ലുക്ക്, ജനപത്തെ വാച്ച് ചാതുരർത്ഥി കസ്യ ലുപ്പ്. ഇപ്പൊ ജനപഥ അർത്ഥമായി വന്നാൽ ചാതുരർത്ഥിക പ്രത്യയത്തിന് ലുപ്പ് വരും. ലുപ്പ് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് എന്താണ് എന്താണ് സൂത്രം? ഏതാണ് സൂത്രം? ഏതാണ് ലുക് ശ്ലുക് ബാക്കി? അങ്ങനെ ലുക് ശ്ലു ലുപഹ നുപതാംഗസ്യ പ്രത്യേക പ്രത്യേക ക്ഷണത്തെ നിഷേധിക്കുന്ന പറയുന്നു. ജനപഥ വാച്ച് ചാതുരാർത്ഥിക ശിലപ്പ്, ജനപഥാർത്ഥത്തിൽ വന്ന ചാതുരാർത്ഥിക പ്രത്യയത്തിന് ലുപ്പ് വരുന്നു. പ്രത്യേക ലുക് ശ്ലു ലുപ. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? പഞ്ചാലാനാം നിവാസോ ജനപഥ. പഞ്ചാലാഹ നിന്നവരും ഒരു വ്യത്യാസം വരുന്നില്ല. പഞ്ചാലന്മാര് താമസിക്കുന്ന സ്ഥലം. ഈ നേരത്തെ പറഞ്ഞ പോലെ ശിബികളെന്ന് പറഞ്ഞ പോലെ വേറൊരു ഗ്രൂപ്പുകാരാണ് ആര്? പഞ്ചാലന്മാര്. പണ്ടത്തെ ഒരു ഗോത്രം. അവര് താമസിക്കുന്ന സ്ഥലത്തിനെന്ത് വരുന്നു? പഞ്ചാലാന നിവാസോ ജനപഥ. ഇവിടെ എങ്ങനെ പ്രത്യേകം വരുന്നു? ഏ സൂത്രം? തസ്യ നിവാസ. അനുഭവിക്കുന്നത് എങ്ങനെ വരും? പഞ്ചാല ആം അണ്ണു വരുന്നു. അണ്ണു വന്നാൽ ജനപഥേ ലുപ്. ഇത് ചാതുരടത്തി പ്രത്യമാണ്. തസ്യ നിവാസ അനുലുപ്പ് വരുന്നു. ഇപ്പൊ ജനപഥ ആം അണ്ണിന് ലുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ലുപ്പ് വന്നിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊന്നും സംഭവിക്കത്തില്ല. ആദിവൃദ്ധി വരുന്നില്ല, അകാരം ലോഭിക്കുന്നില്ല. പക്ഷെ മറ്റൊന്ന് സംഭവിക്കുന്നു. എന്താണ്? ലുപി യുക്തവത് വ്യക്തിവചനെ, ലുപി സതി പ്രകൃതിവത് ലിംഗവചനെ സഹ. മുമ്പേ പറയേണ്ടതാണ്, അവിടെ വന്നില്ല. ലുപ്പ് വന്നു കഴിഞ്ഞാൽ പ്രകൃതിയെപ്പോലെ ആയിരിക്കും എന്ത്? ലിംഗവും വചനവും. ഏതിൽ നിന്ന് പ്രത്യേകം വന്നു? അതാണ് പ്രകൃതി. ആ പ്രകൃതിയെ പോലെ ആയിരിക്കും ലിംഗവും വചനം എന്ന് പറഞ്ഞാൽ പഞ്ചാല ശബ്ദം പുല്ലിംഗമാണ്, അതങ്ങനെ തന്നെ ആയിരിക്കും. പഞ്ചാല ശബ്ദം ബഹുവനമാണ്, അതും അങ്ങനെ തന്നെ ആയിരിക്കും, മാറ്റമൊന്നുമില്ല. യുക്തപത്ത്, യുക്തം എന്ന് പറഞ്ഞാൽ പ്രകൃതി. വ്യക്തിവചന, വ്യക്തി എന്ന് പറഞ്ഞാൽ ലിംഗം. പ്രാചീനാചാര്യന്മാരുടെ സ്വപ്നയാണ് പാണിനി അതുപോലെ സ്വീകരിച്ചിരിക്കുന്നത്. പലപ്പോ എന്ന് കഴിഞ്ഞാൽ പ്രകൃതി പോലെ തന്നെ ലിംഗവുമായി വരുന്നു. അപ്പൊ പഞ്ചാലാനാം നിവാസോ ജനപത പഞ്ചാല ബഹുജനത്തിൽ പ്രയോഗിക്കണമെന്ന് ചുരുക്കം. ഇത് ജനപദ വാചക ശബ്ദമുണ്ട്, അതുകൊണ്ട് പുല്ലിംഗം തന്നെ ആയിരിക്കും. കുരവഹ അങ്കാഹ വങ്കാഹ കലിംഗാഹ, അതെല്ലാം ഇതുപോലെ കുരുണാം നിവാസോ ജനപദ കുരവഹ, അങ്കാനാം നിവാസോ ജനപദ അങ്കാഹ, വങ്കാനാം നിവാസോ ജനപദ വങ്കാഹ, കലിംഗാനാം നിവാസോ ജനപദ കലിംഗാഹ. എല്ലായിടത്തും അനവ വിഗ്രഹങ്ങളെ വരും. പ്രത്യം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ജനപത്തെ ലുപ്പ്. ലുപ്പ് വന്നാൽ എന്ത് സംഭവിക്കുന്നു? എല്ലാം ബഹുവിനത്തിൽ ഉപയോഗിക്കുന്നു. കുരവഹ എന്ന് എന്തുകൊണ്ട് വന്നു? അത് ഭഗവശനം. എന്തുകൊണ്ട് കുരവഹ എന്ന് വന്നു? സൂത്രം സൂത്രമായി ചോദിക്കുന്നു. അരേ ഹ ഗുരവഹ, ഏ സൂത്രം വന്നു? ജസിച്ച ഗുണം വന്ന അവാദേശം വന്നു. അണ്ണു പരത്തിലുണ്ടാ? പിന്നെ ഇങ്ങനെ ഗുണം വന്ന അവാദേശം വന്നു? ജസ് പരത്തിയിരിക്കുന്നു. ശബ്ദം ഗുരു തന്നെ, അണ്ണു പോയി ജസ് വന്നു, ഗുണാവാദിശം വന്നു. ഓർഗുണം വരും ഇവിടെ. എന്തുകൊണ്ട് സദ്യതേ പറയുന്നു? അണുപോയി, അണുപോയി. എന്നാ ലുമതാംഗസ്. പക്ഷെ ലുപി യുക്തവത് വ്യക്തിവചനേ, ജനപദേ ലുപ്പ് വന്നാൽ അത് വരും. ഇപ്പൊ ലിംഗവചനങ്ങൾ, ലിംഗം ബഹുവചനം, വചനം പുല്ലിംഗം, അംഗശബ്ദം അതുപോലെ തന്നെ അങ്കാഹ വങ്കാഹ കലിംഗഹ എല്ലായിടത്തും ജസ് വന്ന രൂപങ്ങളാണ്. വർണ്ണാദിഭ്യശ്ച അജന പദാർത്ഥ ആരംഭ, വരണാനാം അദൂരഭവം നഗരം വരണാഹ. ഇത് ജനപദത്തിന് വേണ്ടിയല്ല, നഗരത്തിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെ വൃത്തിയൊന്നും മുഴുവൻ എഴുതത്തില്ല, ഇത് ഇതിന്റെ ഒരു കുഴപ്പമാണ്. ആ ജനപദാർത്ഥ ആരംഭം എന്ന് വെച്ചാൽ എന്താണ്? സിദ്ധാന്തോന്നി വൃത്തിയുണ്ടോ? അജനപദാർത്ഥ ആരംഭാനേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. പോട്ടെ, ക്ഷമിച്ചുകളെ. ഭരണാനാം അദൂരഭവൻ നഗരം ഭരണാഹ, ഇവിടെ ലുപ്പ് വരുന്നു. നാല് രണ്ട് 81 ജനപതി ലുപ്പ്, അത് കഴിഞ്ഞ് 52 ഇത്. അപ്പൊ ലുപ്പ് ഇങ്ങോട്ടും വരുന്നു. വരണാനാം അദൂരഭവൻ നഗരം, വരണം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? സാധനം വരണ ഇതില് പറഞ്ഞു, ഇത് വായിച്ചു നോക്കി. വായിച്ചു പോറ്റി സാറിന്റെ കാശിയുടെ അപ്പുറത്തുള്ള നദി. കാശിയുടെ അപ്പുറത്തുള്ള നദി, അങ്ങനെ കാശി നഗരത്തിന് അപ്പുറത്തു കൂടി ഒഴുകുന്ന നദി. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നു പോറ്റി സാറിന്റെ. നദിയാണെങ്കിൽ സ്ത്രീലിംഗത്തിൽ വരണ്ടേ? ആ, ഇത് വരണ എന്ന് ഹ്രസ്വമായിട്ട് എഴുതിയിരിക്കുന്നത്. ഇതില് ഈ പോറ്റിസാന്റെ പുസ്തകത്തില് വരണ എന്ന് ഹ്രസ്വമായിട്ട് എഴുതിയിരിക്കുന്നു. അത് ഹ്രസ്വത്തിൽ നദികളുടെ പേരുകൾ ഉണ്ടാവോ? എങ്ങനെ വരണാഹ എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റില് വരണ ഇതി കാശികാഹ വരണ ഹ്രസ്വം വരണ ഹ്രസ്വം കാശികല അങ്ങനെ കൊടുത്തിട്ട്. അപ്പൊ അത് നദിയാകത്തില്ലല്ലോ. അങ്ങനെയും അർത്ഥം പറയുന്നുണ്ട്. ചില നദികൾ പുല്ലിംഗത്തിലുണ്ടല്ലോ സാർ. ബ്രഹ്മപുത്ര പുല്ലിംഗം അല്ല, അങ്ങനെ അർത്ഥം പറയുന്നുണ്ട് വരണ. പക്ഷെ അതിൽ ഭൈമി കൊടുത്തിരിക്കുന്നത് വരണ എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ പേരാണ് അല്ലേ? ഭൈമിയില് വരണ ഇത് കാശിക്കാൻ മാത്രം വൃക്ഷത്തിന്റെ പേരൊന്നും കൊടുത്തിട്ടില്ലേ? വൃത്തി വേറെ വ്യാഖ്യാനത്തിൽ ദീർഘം കൊടുത്തിട്ട് വരണ കാശിക്ക് നികട് ഉത്തർ ദിശാമേം സ്ഥിത് ഏക് നദീഹേന്ന് എഴുതിയിട്ട് ഫുട്നോട്ടായിട്ട് വരണ നാമ കാശ്യാഹ ഉത്തരതഹ പ്രസിദ്ധ അവയവാഭിപ്രായം പൂജാർത്ഥം വാ ബഹുവചനം ഇതി ബാലമനോരമ. ചിലര് വൃക്ഷം പറയുന്നു. വരണം വൃക്ഷം അങ്ങനെയും പറയുന്നു. വാരാണസി ഇതിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നാണ്. വാരാണസി വരണ നദി അതിന്റെ അടുത്തുണ്ട്. അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്നത്തെ പേരൊക്കെ വേറെ പേരുകളാണ്. വരണ എന്ന് പറയുന്നത് നദിയായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെയാണ് നദി, കാശിയിലുള്ള. വൃക്ഷമായിട്ടെടുക്കുകയാണെങ്കിൽ നീർമാതളം. കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. നീർമാതളം കണ്ടിട്ടില്ല. എനിക്കറിയാം. അപൂർവ വൃക്ഷമാണെങ്കിലും വളരെ മനോഹരമായ പൂക്കളാണ്. ആ പൂവിൽ നിന്ന് ഒരുപാട് എന്താണ് അതിന്റെ എന്താ പറയുന്നു, അതിന്റെ അകത്തു നിന്നിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പൂമ്പടിയിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കേസരങ്ങൾ, വളരെ നീളമുള്ള കേസരങ്ങളുള്ള മനോഹരമായ പുഷ്പങ്ങളാണ് നിർമാതളം. ആയുർവേദത്തിലൊരു മരുന്നാണ്, ഇപ്പൊ കിട്ടാനില്ല. എന്നാലും നിർമാതളം ചേർത്തുള്ള ധാരാളം മരുന്നുകൾ മാർക്കറ്റിൽ കിട്ടും. സാധനം കിട്ടാനേ ഇല്ല ഒരിടത്ത്, അപൂർവമേ ഉള്ളൂ. പക്ഷെ മരുന്നിന് യാതൊരു കുഴപ്പമില്ല, ധാരാളമാണ്. വരണാധികഷായം അങ്ങനെ പലതും. അതിന് ആയുർവേദക്കാർ പിന്നെ ഒരു കാര്യം ചെയ്യും. സംസ്കൃതത്തിലൊരു പേരാണെങ്കിൽ അവർ വേറെ പല മലയാള അർത്ഥവും പറയും, എന്നിട്ട് അതുകൊണ്ട് കഷായം ഉണ്ടാക്കും. ദശമൂലം കഷായം എല്ലായിടത്തും കിട്ടത്തില്ലേ? അതിൽ കസ്തൂരി വേണം. കസ്തൂരി എവിടെയെങ്കിലും ഉണ്ടോ? കസ്തൂരി എന്ന് പറയുന്ന സാധനം കിട്ടാനുണ്ടോ? കസ്തൂരാദി ഗുളിക ഇപ്പോഴും ഉണ്ട്. കസ്തൂരി ആരെങ്കിലും കൈകൊണ്ട് കടന്നു കഴിഞ്ഞാൽ ജയിലിൽ പോകും. ഇവിടെ സ്റ്റോറിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു, പുറത്ത് പറയരുതേ, വിൽക്കുകയും ചെയ്യരുത്. അകത്തു പോകുന്ന സംഗതിയാണ്. ചില കമ്പനിക്കാരുടെ ദശമൂലാരിഷ്ടത്തിൽ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് കസ്തൂരി ചേർക്കാത്തത്. അത് മര്യാദ, വളരെ ഔഷധ ഗുണമുള്ള സാധനമാണ്, പക്ഷെ ഉപയോഗിക്കാൻ പാടില്ല, നിരോധിച്ചിരിക്കുകയാണ്. അങ്ങനെ പല സാധനങ്ങളും അതില്ല. അത് പോയി ഉണ്ട്. കൊട്ടൻ ചുക്കാറി ഇപ്പോഴും ഉണ്ടല്ലോ. കൊട്ടൻ നിരോധിച്ചിരിക്കുന്ന സാധനമാണ്, എടുക്കാൻ പാടില്ല. പക്ഷെ കൊട്ടൻ ചുക്കാതി ഇഷ്ടം പോലെയുണ്ട്. ചുക്കാതി കാണത്തുള്ളൂ, കൊട്ടൻ കാണത്തില്ല. അമ്മമാരൊക്കെ ഇന്നും വലിയ വിശ്വാസത്തിൽ തേക്കുന്ന സാധനമാണ്. നിരോധിച്ചിരിക്കുന്നതാണ്, അതെടുക്കാൻ പാടില്ല. അത് ഈ ആന്ധ്രാപ്രദേശത്തൊക്കെയുള്ള ഒരു ചെടിയാണ്, അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഇതാണ്, അത് നിരോധിച്ചിരിക്കുകയാണ്. ഉപയോഗിക്കാൻ പാടില്ല, അതിൻ്റെ വംശം നശിക്കാൻ പോകുന്നു. വംശം നശിക്കുന്നതുകൊണ്ട് അത് സർക്കാർ നിരോധി. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ എല്ലാത്തിൻ്റെയും ആയുർവേദം മരുന്നുകളെന്ന് മാർക്കറ്റിലുണ്ട്. അതുപോലെയാണ് വരണം എന്ന് പറയുന്ന സാധനം. രണ്ടായാലും കുഴപ്പമില്ല, നദിയായാലും കുഴപ്പമില്ല. വരണാഹ, വരണാനം അദൂരഭവം നഗരം വരണാഹ. അദൂരഭവം ഇവിടെ എന്ത് വന്നു? ലുപ്പ് വന്നു. ഇവിടെ നഗരത്തിന്റെ വിശേഷണമാണെങ്കിൽ ഇത് ബഹുവിനമായേ ഉപയോഗിക്കാവൂ. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ലുപി യുക്തവത് വ്യക്തിവചനെ എന്ന് പറഞ്ഞിരിക്കുന്നു? ലുപ്പ് വന്നാൽ പ്രകൃതിക്ക് അനുസരിച്ച് ഉപയോഗിക്കാം. വരണാനാം ബഹുവചനമാണ്, അതുകൊണ്ട് ബഹുവചനം തന്നെ ഉപയോഗിക്കണം. നഗരം നംസരംഗമാണെങ്കിൽ എന്തുപയോഗിക്കണം? പുല്ലിംഗം. അപ്പോൾ പുല്ലിംഗ ബഹുവചനത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നംസലിംഗമായി ഉപയോഗിക്കേണ്ടതാണ്. വൈദിശം പോലെ ഉപയോഗിക്കേണ്ടതാണ്, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ലുപ്പ് വന്നാൽ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഭരണ വൃക്ഷം ആയിട്ടെടുത്താലാണ് വരണത്തിന്റെ സമീപം. നദിയായാലും കൊള്ളാം, വൃക്ഷമായാലും കൊള്ളാം, അതിന്റെ സമീപത്തിലുള്ള നഗരം. നദിയെടുത്തിരുന്നെങ്കിൽ ബഹുവചനം വരില്ലല്ലോ. എന്തായാലും വരണാ ശബ്ദമാണ്, എന്തായാലും അത് പുല്ലിംഗത്തിലുണ്ടല്ലോ ശബ്ദം. വരണാനാം അതിൽ കൊടുത്തിട്ടില്ലേ? കാശികയിലെ പുല്ലിംഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ? അദൂരഭവം എന്ന് പറയുന്ന നഗരം, നഗരം എന്ന് പറയുമ്പോൾ ഏകവചനം നൗസലിംഗമായിരിക്കണം. പക്ഷേ വിശേഷത്തിനനുസരിച്ച്, വിശേഷണത്തിനനുസരിച്ച് വിശേഷം ഇവിടെ മാറ്റാൻ പാടില്ല. എന്തുകൊണ്ട്? യുക്തവത് വ്യക്തിവചനെ. അപ്പൊ വരണാഹാനെ ഉപയോഗിക്കാവും. പുല്ലിംഗ ബഹുവചനത്തില് നദിയാണെങ്കിൽ ശബ്ദത്തെ പുല്ലിംഗമായിട്ട് എടുക്കുക. നദിയാണെങ്കിലും അല്ല, ശബ്ദം ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. സീതാ സീതേ കുഴപ്പമില്ലല്ലോ. ശ്രേണിയാണ് ബഹുവചനത്തിൽ അങ്ങനെയല്ലേ വരത്തുള്ളൂ രൂപം. കുമുദ നടവേദസേഭ്യോ കുമുദ ശബ്ദം, നടശബ്ദം, വേദശബ്ദം, ഇതിൽ നിന്നെല്ലാം എന്ത് വരുന്നു? കുമുദം എല്ലാവർക്കും അറിയാം എന്താണെന്ന്. നട എന്ന് പറയുന്നത് എന്താണ്? ആറ്റ്, ആറ് ആറ്റൻ തീരത്തൊക്കെ കാണും. നായ്ക്കരിമ്പ് എന്ന് പറയും, നായ്ക്കരിമ്പ് കണ്ടിട്ടുണ്ടോ? കരിമ്പ് പോലെ ഇരിക്കും, കുറച്ച് ചിലവും വലുതായിട്ട് എന്തെങ്കിലും ചെറുതായി തണ്ടിന് വണ്ണം വളരെ കുറവായിരിക്കും. ആ നായ്ക്കരിമ്പ് എന്ന് പറയും. സാധാരണ നമ്മുടെ നദീതീരത്തെല്ലാം ഉണ്ട്. എന്നാലും നട്ടം സമീ പാടത്തിന്റെ നടുക്കുള്ള തോടിന്റെ വശത്തൊക്കെ ഉള്ളതല്ലേ, വഴിലൊക്കെ കാണും. വേതസ് എന്ന് പറഞ്ഞാൽ ചൂരൽ, ചൂരലുമാണ്. ആറ്റു വഞ്ചി എന്ന് ചിലടത്ത് പറയും, ആറ്റു വഞ്ചി എന്നും പറയും. ആയുർവേദത്തിലും മരുന്നാണ് അത്. ധാരാളമുണ്ട് ഇവിടെ, അത് പല സ്ഥലത്തും ഉണ്ട്. അത് പല സ്ഥലത്തും ഉണ്ട്. ആറ്റു വഞ്ചി എന്ന് പറയും, ആറ്റു വഞ്ചി എന്നാണ് സാധാരണ പറയുന്നത് മലയാളത്തിൽ. ചിലർ ആറ്റു വഞ്ചി എന്നും പറയും. ആറ്റു വഞ്ചി എന്ന് പറഞ്ഞാൽ ആറ്റി കിടക്കുന്ന വഞ്ചി എന്ന് വിചാരിക്കും. അതേ മലയാളത്തിലൊരു പാട്ടുണ്ടല്ലോ ആറ്റുവഞ്ചി. അത് സാധനം ഇതാ, ആറ്റുവഞ്ചി കടവെന്ന് പറയും. പക്ഷെ ആൾക്കാരെ ധരിക്കുന്ന ആറ്റി കിടക്കുന്ന വഞ്ചിയാണ്. ആ വഞ്ചി അടുക്കുന്ന കടവ്. ആ വഞ്ചി അടുക്കുന്ന കടവ്. അതെ, അതിനെക്കുറിച്ച് എനിക്ക് ഒരു ചർച്ച വന്നു ഈ പാട്ടിനെ കുറിച്ച്. എന്താണ് ഇവിടെ ആറ്റുവഞ്ചി എന്ന് പറയുന്നത്? ആ പഴയവര് ഇതുപോലെയുള്ള ഒരർത്ഥമാണ്. ഇപ്പൊ കുമുദ ശബ്ദം, നടശബ്ദം, ഏത ശബ്ദത്തിൽ നിന്നെല്ലാം ഡുമതിപ്പ് വരും. പകാരവിത്തായിപ്പോയോ സ്വരത്തിന് വേണ്ടിയിട്ടാണ്, ഡകാരം എന്തിനു വേണ്ടിയിട്ടാണ്? മതപ്പിൽ ഉകാരോ ഇത്തായി ശേഷിക്കുന്ന എന്താണ്? മത്ത്. കുമുദാഹ സന്ധ്യസ്മിൻ ദേശേ എന്ന് വിഗ്രഹിക്കുന്നു. കുമുദ ശബ്ദത്തിൽ നിന്ന് വരുന്നു ഏതർത്ഥത്തിലാണ് വരുന്നത്? തദസ്മിൻ അസ്ഥി ദേശേ. ഈ നാലർത്ഥത്തിലേ വരത്തുള്ളൂ. പ്രത്യേകം ഏതിൽ നിന്ന് വന്നാലും ഈ പ്രകടനത്തിൽ ഈ നാലർത്ഥത്തിലേ വരാം. കുമുദ ശബ്ദത്തിൽ നിന്ന് എന്ത് വന്നു? ദുമ്മതിപ്പ് വന്നു. ശേഷിക്കുന്ന എന്താണ്? കുമുദ ഡിത്തായോണ്ട് എന്ത് വരുന്നു? ടേഹേ ടിലോപിച്ചപ്പോ എന്തായി? കുമുദ മത് എന്നു. കുമുദ് മത് കുമുദ് മത് അവിടെ പറയുന്നു. ജയ ജയന്താ മതോർ മസ്യവ ജയന്തമായ ശബ്ദങ്ങളുടെ പരത്തിലിരിക്കുന്ന മത്തിന്റെ മകാരത്തിന് മകാരം. ഇത് ധാരാളം വരുന്നതാണ്. ഇനി പലർക്ക് സംശയം ഉണ്ടാകുന്നതാണ്. ഈ സൂത്രം ഇതല്ലെങ്കിലും ഈ നിയമം ഗന്ധവാൻ അവിടെ വകാരം വരുന്നു. വന്നിമാൻ അവിടെ എന്തു വന്നു? മകാരമോ അല്ലേ? ഗന്ധ അതെന്താ അങ്ങനെ വരുന്നെന്നുള്ള സംശയം വരും. ധൂമവാൻ അതിനെ കുറിച്ച് വിവാദമുണ്ട്. ധൂമമാൻ എന്നും പറയുന്നുണ്ട്, പക്ഷെ ധൂമവാനാണ്. ശരി, അപ്പൊ ഇവിടെയൊക്കെ സംശയം വരും. എന്തുകൊണ്ട് വാൻമാൻ വ്യത്യാസം? കാരണം ഇതാണ്, ജയന്താർ മതോർ മത്സ്യവാസ്യ. ജയന്തമാണെങ്കിൽ ജയ് അന്ത്യത്തിൽ വരികയാണെങ്കിൽ മകാരത്തിന്റെ മത്തിന്റെ മകാരത്തിന് ബകാനം വരും. അപ്പൊ കുമുദ് ടിലോവി വത്ത് കുമുദ് വത്ത് കുമുദ് വത്തിൽ നിന്ന് സു വന്നു കഴിഞ്ഞാൽ ബാക്കി പ്രക്രിയ നിങ്ങൾക്കറിയാം. എന്താണ് അത്വസന്ധിച്ച അധാതോഹോ വരുന്നു? എന്തു വരുന്നു? അത്വസന്ധി രാജാവോ എന്താ വരുന്നത്? ഉപദാതീർഘം വന്നു കഴിഞ്ഞാൽ അടുത്തെന്ത് വരുന്നു? ഗീതജാ സർവനാമസ്ഥാനെ അതാത് അതിനു വേണ്ടിയിട്ടാണ് ദുമതുപ്പിലെ ഊ ഇത്താക്കി വെച്ചത്. നും വരുന്നു. അപ്പൊ എന്തായി? കുമോദ് വാ ന വാ ദീർഘമെന്ന് നത്ത് സുവന്ന് സുലോഭം സംയോഗാന്ത ലോകം. സംയോഗാന്ത ലോകത്തെ അസിദ്ധത്വം നൽകുന്ന കുമുദ്വാൻ എല്ലാം പഴയ പ്രക്രിയയാണ്. അതായത് കുമുദമത് കുമുദ മത് ടേഹട്ടിലോ വെച്ച് കുമുദ് മത് ജയ മകാരം മകാരമായി കുമുദ്വത് കുമുദ്വത് സു എന്നിരിക്കുന്നു. ആദ്യ ഉപദാതീരകം വരണം. അത്വസന്ധിച്ച ഡുമതുപ്പ് എന്ന് പറയുന്നത് മാതൂന്നു. ഉകാരയുത്തായി ലോഹിച്ചു പോയെങ്കിലും അത് അതുവാണ്. അതു അന്തമായ എന്തുവരും? ഉപതയ്ക്ക് ദീർഘം വരുമ്പോ എന്ത് വരുന്നു? ഇവിടെ ഉകാരയുത്താക്കി വെച്ചതിന് വേണ്ടിയിട്ട് ഉഗിതജ സർവനാമസ്ഥാനെ അധോധ പ്രകാരം നും വിരിക്കാൻ വേണ്ടിയിട്ടാണ്. സംയോഗാന്തോയി സംയോഗാന്ത പ്രകാരം തകാരം ലോപിച്ചു. സംയോഗാന്ത ലോകസ്യ അസിദ്ധത്വ നലവോ കുമുദ്വാൻ ബാക്കി അപ്പോ അവിടെ അപ്തസന്ധിസ് യഥാദോ ദീർഘം ഊതിജാ സർവനാമസ്ഥാന യഥാദോ നുമ്മ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ വരുമ്പോഴാണ് അത് വ്യക്തമാകേണ്ടത്. അത് ഓർമ്മയുള്ളവർക്ക്, അത് ഓർമ്മയില്ലാത്തവർക്ക് അവിടെയും വ്യക്തമല്ല ഇവിടെയും വ്യക്തമല്ല, അങ്ങനെ ഒരവസ്ഥ വന്നു കഴിഞ്ഞു. അത് ഓർമ്മയുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ എല്ലാം വ്യക്തമാകും. എന്തുകൊണ്ട് അത്വന്തമായി മതിപ്പില് അത്തു ആയി, എന്തുകൊണ്ട് ഉവിത്തായി, അതുപോലെ ഉകാരം ഇത്തായതുകൊണ്ട്, ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ വ്യക്തമാണ്. പക്ഷെ മതിപ്പെന്ന് പറയുന്ന ഇത് മാത്രമല്ല, അതിന് വരും മധു പ്രത്യം പ്രത്യം വയ്ക്കും. തദസ്യ അസ്മിൻ അസ്ഥിതി മതുപ്പ്, ഇത് ഡുമതുപ്പാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം, ഡുടെ ചേർത്തുള്ള പ്രയോജനം തിലോകം നിശ്ചയ പ്രകാരലോകം എന്നാ പോരെ അകാരം പോയി. ഇല്ല, അത് ഇവിടെ ലുപ്പുണ്ട്. ഹലാദിപ്രത്യമാണ്, അതുകൊണ്ട് എന്ത് വരുന്നു, ബസഞ്ജയില്ല. ബസഞ്ജ ഉണ്ടെങ്കിൽ പ്രകാരം പ്രകാരം ലോപിക്കുന്നു. ഇവിടെ ലുപ്പൊന്നും വരുന്നില്ല, ഇടുമതിപ്പിന് ലുപ്പ് വരുന്നില്ല. ബസഞ്ജ ഇവിടെ ഇല്ല, ഇല്ല. ജനപദമല്ല, ജനപദ ജനപദ വാദിയല്ല അല്ലെ. ഇത് സംഗതി മാറി, ഇവിടെ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്, വേദസൊക്കെ വന്നു. കുമുദ്വാൻ, കുമുദം ഉള്ള സ്ഥലം കുമുദ്വാൻ. തദ്സ്മിൻ അസ്തി, തദ് അസ്മിൻ അസ്തി ഇതി ദേശേ തന്നാമിനി ദേശം, അത്രയുള്ളൂ. ജനപദമാണെങ്കിൽ എന്ത് വരത്തുള്ളൂ, ലുപ്പ് വന്നാൽ ഇങ്ങനെ രൂപം വരും. കുമുദ്വാൻ എന്ന് വരൂ, ദേ പ്രക്രിയ തന്നെയാണ് നടുവാൻ. നടാഹ സന്ധി അസ്മിൻ ദേശേ, അങ്ങനെ വരുന്നു. നടമുള്ള സ്ഥലം അവിടെ ഇതുപോലെ തന്നെ എന്ത് വന്നു, ഡുമത് പോന്നു, ടിലോകം വന്നു. നട് മത്തു സു വന്നു കഴിഞ്ഞാൽ അത്വസന്ധി ശതാദോദാദീർഘം നുമ്മ സുലോകം സമീകാന്തലോകം നടുവാൻ നടുവന്തോ നടുവന്ത നടുവന്തം നടുവന്തോ നടുവത, രണ്ടിടത്തും പ്രക്രിയ ഒരുപോലെ. ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ.